പരം വരെ സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സംഗ്രഹം അധ്യായം 3:12 സൂത്രം 7 തദഭാവ നാഡീഷ തശ്രുതിരാത്മനിച്ച. സർവത്ര വിശേഷ വിജ്ഞാനപരമലക്ഷണ സുഷുപ്തം ന വിശേഷ്യത. ഇതാണ് സുഷുപ്തിയിൽ വിശേഷ വിജ്ഞാനപരം. അവിടെ വിശേഷ വിജ്ഞാനമില്ല. തസ്മാദേകാർത്ഥത്വം നാഡ്യാദീനാം വികൽപ്പേന കദാചിത് കിഞ്ചി സ്ഥാനം സ്വാപായ ഉപസർപ്പതീതി. അതുകൊണ്ടിവിടെ പൂർവപക്ഷമാണ് ചർച്ച ചെയ്യുന്നത്. വിശേഷ വിജ്ഞാന പരമം എന്ന് പറയുന്നത് സിദ്ധാന്തിയും പൂർവപക്ഷിയും അംഗീകരിക്കുന്നുണ്ട്. വിശേഷ വിജ്ഞാനമില്ല. അവിടെ തന്നെ അറിയുന്നില്ല, തന്നെ കുറിച്ചുള്ള ബോധമില്ല, സുഖത്തെക്കുറിച്ചുള്ള ബോധമില്ല, ദുഃഖത്തെക്കുറിച്ചുള്ള ബോധമില്ല എന്നെല്ലാം ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഹം സുഖി എന്നുള്ള ബോധമില്ല. അവിടെ നിർവിഷയമാണ്. നിർവിഷയമായ കേവല ജ്ഞാനമാണ് എന്നതിൻ്റെ താല്പര്യം. അപ്പോൾ സുഷുപ്തിയാണ് ഇവിടെ മുഖ്യം. അപ്പോൾ അവിടെ സുഷുപ്തി സ്ഥാനം ഏതെന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പൂർവക്ഷിയുടെ അഭിപ്രായം നാഡ്യാദികൾ നാഡി അതിനെ സ്വീകരിക്കാം, പുരീതത് അതിനെ സ്വീകരിക്കാം, ഹൃദയാകാശം അതിനെ സ്വീകരിക്കാം. പല സ്ഥാനങ്ങളിലായിട്ടാണ് സുഷുപ്തി സംഭവിക്കുന്നത് എന്നാണ്. തസ്മാദേകാർത്ഥത്വ സുഷുപ്തിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ചർച്ച. സുഷുപ്തി എവിടെ സംഭവിക്കുന്നു എന്നുള്ളത്. നാട്യാദികൾ വികൽപ്പേന കദാചിത് കിഞ്ചി സ്ഥാനം, ചിലപ്പോൾ ചില സ്ഥാനം, അങ്ങനെ ചിലപ്പോൾ നാഡിയാവും ചിലപ്പോൾ പുരീതതാവും. അങ്ങനെ സ്വപായ ഉപസർപ്പതി സുഷുപ്തിക്ക് വേണ്ടി ജീവൻ അങ്ങനെ ഓരോ സ്ഥാനത്ത് പ്രാപിക്കുന്നു. ഹേവം പ്രാപ്തേ പ്രതിപാദ്യതേ, ഇതാണ് പറയുന്നത്. സിദ്ധാന്തത്തെ പറയുന്നു അടുത്ത് സൂത്രം. തദഭാവോ, ഇതുവരെ പറഞ്ഞതെല്ലാം പൂർവപക്ഷമാണ്. ഇനി സിദ്ധാന്തം പറയുന്നു തദ്ഭാവോ നാഡീഷു ആത്മനിച്ച തശ്രുതേഹി. അങ്ങനെയാണ് തദ്ഭാവോ നാഡീഷു ആത്മനിച്ച, നാഡികളിൽ ആണോ അല്ലെങ്കിൽ പുരീതത്തിലാണോ, ഇതിൽ ആത്മാവിനാണ്, ഇങ്ങനെയുള്ള വികല്പങ്ങളൊന്നുമില്ല. ആത്മാവ് തന്നെയാണ് സുഷുപ്തി സ്ഥാനം. അത് സിദ്ധാന്തം. അതുകൊണ്ട് പൂർവപക്ഷത്തെ നിഷേധിക്കാൻ പറഞ്ഞു. തദ്ഭാവോ നാഡീഷു ആത്മനി ചേതി. തദ്ഭാവേതി തസ്യ പ്രകൃതസ്യ സ്വപ്നദർശനസ്യ അഭാവ സുഷുപ്തം. അത് വിശദീകരിക്കുന്നു. സുഷുപ്തി എന്ന് പറയുന്നതോടെ സ്വപ്നമില്ല, സ്വപ്നമില്ലാന്ന് പറഞ്ഞാൽ ജാഗ്രതവുമില്ല. തദ്ഭാവൈരി തസ്യ പ്രകൃതസ്യ സ്വപ്നം ദർശനസ്. ഇവിടെ പ്രകൃതമാണ് സ്വപ്ന ദർശനം എന്ന് പറയാൻ കാരണം പൂർവാധികരണത്തിൽ സ്വപ്നത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അതുകൊണ്ട് പറയുന്നു പ്രകൃതസ്യ സ്വപ്ന ദർശനസ്യ അഭാവ സുഷുപ്തം, അതിന്റെ അഭാവമാണ് സ്വപ്നവും ജാഗ്രതവും, അതിന്റെ അഭാവമാണ് സുഷുപ്തം. നാഡീഷു ആത്മനി ചെയ്തി സമുച്ചയേന ഏതാനി നാഡ്യാദീനി സ്വപായ ഉപൈതി ന വികൽപ്പേന. ഇവിടെ നാഡീഷു ആത്മനിച്ച എന്നുള്ള സമുച്ചയം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഉറക്കത്തിന് വേണ്ടി ആ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. ഏതാനി നാഡ്യാദീനി സ്വപായ ഉപൈതി, സുഷുപ്തിയിലേക്ക് ഒരാൾ എത്തിച്ചേരുമ്പോൾ ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നേ ഉള്ളൂ. നാഡ്യാദികളിലൂടെ പുരി നാഡ്യാദി നാഡി പുരീത ഇതിലൂടെ സഞ്ചരിക്കുന്നു. നവികൽപ്പേന അല്ലാതെ നാഡി അതാണ് സുഷുപ്തിസ്ഥാനം, പുരീതത് അതാണ് സുഷുപ്തിസ്ഥാനം, അങ്ങനെ വികല്പമായിട്ടല്ല പറഞ്ഞത്. കുതഹ എന്തുകൊണ്ട് തശ്രുതേഹേ, അത് വിശദീകരിക്കുന്നു. ശ്രുതി പറഞ്ഞ എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നു. തഥാഹി സർവേഷാമേവ നാഡ്യാദീനാം തത്തതത്ര സുഷുപ്തിസ്ഥാനം തശ്രൂയതേ തച്ച സമുച്ചയേ സംഗ്രഹീതം ഭവതി. ഓരോ സ്ഥലത്തും സുഷുപ്തിസ്ഥാനം ഓരോന്നായിട്ട് പറയുന്നു. ഒരിടത്ത് നാഡി, വേറെടുത്ത് പുരീത, വേറെടുത്ത് ആകാശം. സർവേഷാമായ നാട്യാധീനം തത്രത്ര സുഷുപ്തിസ്ഥാനത്ത് ശ്രുതി, സുഷുപ്തിസ്ഥാനത്തും അവിടെ എല്ലാം ശ്രവിക്കുന്നുണ്ട്. തച്ച സമുച്ചയെ സംഗ്രഹീതം സംഭവം, ഇത് സമുച്ചയിക്കണം, സമുച്ചയമായി ഇതിന്റെ അർത്ഥത്തെ ഗ്രഹിക്കണം. വികല്പേഹേഷം പക്ഷേ ബാധകസ്യ, നല്ല വികല്പമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ബാധദോഷം വരും. അങ്ങനെ സുഷുപ്തിസ്ഥാനമായി നാഡിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ സുഷുപ്തിസ്ഥാനം പുരീതത് എന്ന് പറഞ്ഞതിന് ബാധ സംഭവിക്കും. സുഷുപ്തിസ്ഥാനം പുരീതത്തായിട്ട് എടുത്തു കഴിഞ്ഞാൽ സുഷുപ്തിസ്ഥാനം നാഡിയെന്ന് പറഞ്ഞതിന് ബാധ സംഭവിക്കും. ഇതിനെ രണ്ടിനെയും സ്വീകരിച്ചു കഴിഞ്ഞാൽ ആകാശം എന്ന് പറഞ്ഞതിന് ബാധ സംഭവിക്കും. ഒരു പക്ഷത്തെ സ്വീകരിക്കുമ്പോൾ മറ്റു പക്ഷത്തെ ത്യജിക്കേണ്ടി വരും, അതാണ് ബാധ. അപ്പോൾ വികല്പമായിട്ട് പല സുഷുപ്തി സ്ഥാനങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞാണ് വികല്പശേഷം പക്ഷേ ബാധ. അതാണ് ശ്രുതിയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ ആ പറയുന്നത് അതുപോലെ ഗ്രഹിക്കാൻ പലയിടത്തും പറ്റത്തില്ല. വിചാരം ചെയ്യണം, ഈ പറയുന്നത് ഈ പറയുന്ന അർത്ഥത്തിൽ സ്വീകരിച്ചാൽ എന്ത് ദോഷം വരും. ദോഷമുണ്ടെങ്കിൽ അവിടെ ശ്രുതിയുടെ താല്പര്യം എന്താണെന്ന് വിചാരത്തിലൂടെ നിർണയിക്കണം. അതിനുള്ള ഭാഷകാരനും പറയുന്നു, ശ്രുതിയിൽ അങ്ങനെ പറയുന്നുണ്ട്, നാഡീശസൃപ്തോ ഭവതി ആകാശേ ശേതേ എന്നെല്ലാം പറയുന്നുണ്ട്. പുരീതതി ശേതേ ഇങ്ങനെയെല്ലാം പറയുന്നിടത്ത് ആ കേൾക്കുന്ന അർത്ഥത്തെ അതിപൊടി എടുത്ത് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് എടുത്താൽ ഇത് തന്നെ ദോഷം. ഒന്ന് പറയുന്നതിന് വിരുദ്ധമായി വേറൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്വീകരിക്കും? അത് സ്വീകരിക്കാൻ കഴിയത്തില്ല. വിചാരം അവിടെ ആവശ്യമായിരുന്നു. അപ്പൊ ശ്രുതി അർത്ഥത്തെ തീരുമാനിക്കുന്നത് വിചാരത്തിലൂടെയാണ്. അപ്പോൾ വിചാരത്തിന് ഇവിടെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഭാഷകാരൻ പരമപ്രമാണമായി സ്വീകരിച്ചിരിക്കുന്ന ശ്രുതി വാക്യങ്ങളെയാണ്. ശ്രുതി വാക്യങ്ങളെന്ന് പറഞ്ഞാൽ വാക്യം ശബ്ദാത്മകമാണ്. ആ ശബ്ദത്തിൻ്റെ അർത്ഥത്തെ ഗ്രഹിക്കുന്നു. അർത്ഥത്തെ സ്വത്ത് ഗ്രഹിക്കുക എന്ന് പറയുന്നത് ബുദ്ധിരൂപത്തിലാണ്. ശ്രവണേന്ദ്രിയം കൊണ്ട് ശബ്ദത്തെ ശ്രവിച്ചുകൊണ്ട് മാത്രമായില്ല, ശബ്ദത്തിലൂടെ ഉള്ളിൽ മനസ്സുകൊണ്ട് അർത്ഥത്തെ ഗ്രഹിക്കുന്നു, അവനവൻ്റെ ബുദ്ധിയുണ്ട് ഗ്രഹിക്കുന്നു. ബുദ്ധിയുണ്ട് ഗ്രഹിക്കുമ്പോഴോ പല വാക്യങ്ങളും പരസ്പര വിരുദ്ധമായ അർത്ഥത്തെ പറയുന്നു. ഇപ്പൊ കേവലം ശബ്ദത്തെ ശ്രവിച്ച് ഉള്ളിൽ ബുദ്ധിയുണ്ട് ഗ്രഹിച്ചാൽ പോലെ, ശ്രുതിയാണെങ്കിലും ശരി, അത് വിമർശനത്തിന് വിധേയമാക്കണം, വിചാരത്തിന് വിധേയമാക്കണം. എന്നിട്ട് പ്രത്യക്ഷമായി പ്രാഥമികമായി ഉണ്ടാകുന്ന അർത്ഥബോധം, ആ അർത്ഥബോധത്തിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കും. അപ്പൊ ഇതിൻ്റെയൊക്കെ അന്തിമമായ തീരുമാനം വരുന്നത് അവനവൻ്റെ ബുദ്ധിയിലാണ്. അപ്പൊ ബുദ്ധിക്കനുസരിച്ച് വരുന്നു തത്വം, അങ്ങനെ തീരുമാനിക്കേണ്ടി വരും. ഓരോരുത്തർ ഓരോ തത്വത്തെ പറയുന്നു, ദ്വൈതമെന്നോ അദ്വൈതമെന്നോ മറ്റെന്തെങ്കിലുമെന്നോ എല്ലാം പറയുന്നത് ആത്യന്തികമായി അവരവരുടെ ബുദ്ധിക്കനുസരിച്ചിട്ടാണ്. പിന്നെ ആ ബുദ്ധിക്കനുസരിച്ച് തീരുമാനം എടുക്കുന്നത് ശ്രുതി എന്ന് പറയുന്ന ഈ വാക്യങ്ങളെ അവലംബിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ശ്രുതി ആശ്രയിക്കുമ്പോഴും അവിടെ നേരിട്ട് ശ്രുതിയുടെ അർത്ഥത്തെ സ്വീകരിക്കുന്നില്ല, പ്രതീതമാകുന്ന അർത്ഥത്തെ ത്യജിക്കുക ചെയ്യുന്നു. ഇവിടേക്ക് ഒരു വാക്യം കേൾക്കുമ്പോൾ തോന്നുന്ന അർത്ഥം, അവന് മനസ്സിലാകുന്ന അർത്ഥം, തോന്നുക എന്ന് വെച്ചാൽ ഒരാൾ ഗ്രഹിക്കുന്ന അർത്ഥം, പലയിടത്തും ത്യജിക്കുന്നു. ഇപ്പോ ശ്രുതി പ്രമേയം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അപ്രമേയ ആശ്രയിക്കുന്നത് ശ്രുതി ആശ്രയിക്കുന്നവന്റെ ബുദ്ധിയാണ്. എന്നുവെച്ചാൽ വിവേകപൂർവം തീരുമാനിക്കേണ്ടി വരുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പ്രമാണം പ്രമാണം എന്ന് പറയുന്നത് വിചാരത്തിലൂടെ നിർണയിക്കുന്ന അർത്ഥമെന്തോ അതിന് പ്രമാണോ എന്നുള്ള രീതിയിലേ സ്വീകരിക്കാൻ പറ്റും. ഇപ്പം ആരെങ്കിലും ഒരു ശ്ലോകം എഴുതി വയ്ക്കുന്നു, എന്നിട്ട് പറയുന്നത് ഇത് പ്രമാണമാണ്. ആർക്ക് ശ്ലോകം എഴുതാം? ആ ശ്ലോകം എഴുതുന്നതൊക്കെ അവരവരുടെ ബുദ്ധിയും ഇഷ്ടവും ഒക്കെ അനുസരിച്ചായിരിക്കും. പിന്നീട് പറയുന്നു അത് പ്രമാണമാണ്. പ്രമാണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരാളുടെ താല്പര്യത്തിന് യോജിക്കാത്തതാണെങ്കിൽ അതങ്ങനെ പ്രമാണമാകും. അതുകൊണ്ട് ശ്രുതിയും സ്മൃതിയും പുരാണവും എല്ലാം പ്രമാണമാണെന്ന് പറയുമ്പോഴും ഒരുവന്റെ ഗ്രാഹ്യ ത്യാജ്യ ബുദ്ധിയോടുകൂടി വിചാരം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന അർത്ഥം, ആ നിർണയം, അത് ശരിയാണെങ്കിൽ മാത്രമേ അതൊക്കെ പ്രമാണമാകത്തുള്ളൂ. അല്ല, ആരെങ്കിലും ഒരു ശ്ലോകം എഴുതി വെച്ചാൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതൊക്കെ പ്രമാണം പ്രമാണം എന്ന് പറയുന്നത് ആലോചിക്കാത്ത പറയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു പ്രമാണമൊന്നുമില്ല. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് തീരുമാനം ചെയ്ത് ഗുണവും ദോഷവുമൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലേ ഇതെല്ലാം പ്രമാണമാകത്തുള്ളൂ. അതുകൊണ്ട് എല്ലാം എന്തുകൊണ്ട് പ്രമാണമാകാൻ സ്വീകരിക്കാൻ പറ്റുന്നില്ല? കാരണം ഈ പറയുന്നത് തന്നെ പരസ്പര വിരോധമായി വരും. അപ്പൊ പിന്നെ അവിടെ ബുദ്ധി ആശ്രയിച്ചാലേ തീരുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു ശ്ലോകം എഴുതിക്കഴിഞ്ഞാൽ അത് പ്രമാണമാണ്. അതുകൊണ്ട് അത് ഈ പറഞ്ഞിരിക്കുന്നത് സ്വീകരിച്ചോണം, അങ്ങനെയൊക്കെ ഒരു ധാരണ പണ്ടുണ്ടായിരുന്നു പഴയകാലത്ത്. ഇന്നതൊന്നും പറഞ്ഞാൽ ആരും സ്വീകരിക്കത്തില്ല. ഇന്ന സ്മൃതി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അത് ശരിയാണെന്ന് പറഞ്ഞാൽ ഇന്നാരും സ്വീകരിക്കത്തില്ല. ഇന്ന വേദത്തിൽ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ശരിയാണെന്ന് പറഞ്ഞാൽ സ്വീകരിക്കത്തില്ല. അതെന്താ പറഞ്ഞിരിക്കുന്നത്, അത് തനിക്ക് സമ്മതമാണെങ്കിൽ അത് തനിക്ക് പ്രമാണമാകത്തുള്ളൂ, അല്ലെങ്കിൽ ആരാധനെ സ്വീകരിക്കും. ഇപ്പൊ പഴയകാലത്ത് ഓരോരുത്തരും അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഓരോന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പലപ്പോഴും അതിനെഴുതുന്നവൻ്റെ സ്വാർത്ഥതയതി കാണും. ശരീരം സ്വീകരിച്ചുകൊണ്ടെന്നുകൊണ്ട് ഇത് ശാസ്ത്രമാണ്, പ്രമാണമാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി നമ്മുടെ ഈ സ്മൃതികളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം ധാരാളമുണ്ട്. ഇന്നതാരും സ്വീകരിക്കത്തില്ല, പണ്ടതൊക്കെ ശരിയാണ്. അത് ശ്രുതിയെ സംബന്ധിച്ചാലും ശരിയാണ്, അതുകൂടെ ശ്രുതിയുടെ താല്പര്യം നിർണയിക്കുന്ന രീതി നോക്കുമ്പോൾ ഭാഷകാരന് ശ്രുതി അങ്ങനെ നേരിട്ടൊന്നും സ്വീകരിക്കുന്നില്ല, അത് പ്രമാണമായിരുന്നിട്ട് കൂടി പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ചിന്തിച്ചിട്ട് തന്റെ ബുദ്ധിക്ക് സ്വീകാര്യമായതിനെ സ്വീകരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വിചാരം ചെയ്ത് ഭാഷകാരൻ ഇതാണ് എൻ്റെ ബുദ്ധിക്ക് സ്വീകാര്യം എന്ന് പറയുമ്പോൾ വേറൊരാൾക്ക് പറയാൻ അവകാശമുണ്ട് ഇത് ശരിയല്ല. അയാളുടെ ബുദ്ധിക്ക് അനുസരിച്ച് പറയും ഇതാണ് ശരി. ചുരുക്കത്തിൽ എന്താണ് ഇതെല്ലാം? പുരുഷമതിപ്രഭവം. ഭാഷകാരൻ പറയും ശ്രുതി എന്ന് പറയുന്നത് പുരുഷമതിപ്രഭവമല്ല, പുരുഷന്റെ ബുദ്ധിയിലുണ്ടായല്ല. അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടും പ്രയോജനമൊന്നുമില്ല. എന്തുകൊണ്ട്? ശ്രുതി താല്പര്യം എന്ന് പറയുന്നത് പുരുഷമതിപ്രഭവം തന്നെ, പുരുഷന്റെ മതിയിൽ ബുദ്ധിയിലുണ്ടാവുന്ന തന്നെയാണ്. ഞാൻ വാക്യങ്ങൾ അത് മനുഷ്യൻ പറഞ്ഞല്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? യാതൊരു പ്രയോജനമില്ല. അത് ദൈവം പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി, അവസാനം അതിൻ്റെ അർത്ഥം തീരുമാനിക്കുന്ന ആര്? പുരുഷന്റെ ബുദ്ധിയാണ്. അതുകൊണ്ട് ഈ പറയുന്നതിലൊക്കെ പരമാബദ്ധങ്ങളാണ് പറയുന്നത്. ഏത് എല്ലാം മതങ്ങളിൽ ഞങ്ങളുടെ ഗ്രന്ഥങ്ങളെല്ലാം ദൈവം പറഞ്ഞതെന്ന് പറയുന്നോ അവിടെയെല്ലാം ദൈവം വന്നിട്ടല്ല അർത്ഥത്തെ തീരുമാനിക്കുന്ന മനുഷ്യൻ തന്നെ. അപ്പം മനുഷ്യൻ അവനവൻ്റെ സൗകര്യത്തിനും ഇഷ്ടത്തിനും ഒക്കെ അനുസരിച്ച് അർത്ഥത്തെ വ്യാഖ്യാനിച്ചു വെച്ചിട്ട് പറയും ഇത് ദൈവം പറഞ്ഞാണ്. ദൈവമല്ലല്ലോ അവിടെ വ്യാഖ്യാനിക്കുന്നത്, അവൻ്റെ ബുദ്ധിയല്ലേ. അപ്പൊ ദൈവം പറഞ്ഞെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. സ്വന്തം ബുദ്ധി കൊണ്ട് ഇന്നതാണെന്ന് തീരുമാനിച്ചിട്ട് അത് ദൈവം പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിനെന്താ കാര്യം? ഇനി ഏതെങ്കിലും വന്ന് ദൈവം പറഞ്ഞാൽ തന്നെയും പ്രയോജനമില്ല. കാരണം ഇവിടെ എന്താണ് അതിൻ്റെ താല്പര്യം എന്ന് തീരുമാനിക്കുന്ന ആരാ? ഈ കേൾക്കുന്നവനാണ്, ദൈവമല്ല. എന്നിട്ടും അവൻ പറയും ഇത് ദൈവത്തിൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. തന്റെ ബുദ്ധി കണ്ടെത്തിയ കാര്യം ദൈവത്തിന്റെ അഭിപ്രായമാണെന്ന് പറയും. അപ്പൊ ഈ വ്യാഖ്യാനങ്ങളിൽ നിന്നല്ല അത് മനസ്സിലാക്കാം. ഇതൊക്കെ സാമാന്യ ബോധമുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഇവിടെ പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇവിടെ ഈ വാക്യങ്ങളുടെ അർത്ഥങ്ങളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ വികല്പേ ബാധകസ്യ, അതാത് വാക്യാർത്ഥങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ബാധദോഷം വരും, അതുകൊണ്ട് അതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് ഭാഷകാരൻ പറയുന്നത്. എൻ്റെ താല്പര്യമാണ് പറയുന്നത് എന്നുവെച്ചാൽ ആ വാക്യങ്ങൾക്കെല്ലാം ഓരോ അർത്ഥമുണ്ട്, അത് സ്വീകരിക്കാൻ പറ്റത്തില്ലെന്നാണ്. ഒന്ന് സ്വീകരിച്ചാൽ മറ്റൊന്നിന് വിരോധം വരുന്നതാണ് ബാധ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതന്നെ പരസ്പര വിരുദ്ധമാണ്. ദൈവം എന്തിനായി പരസ്പര വിരുദ്ധമായി വർത്തമാനം പറയുന്നു? മനുഷ്യന്റെ ബുദ്ധിയെ കുഴപ്പിക്കുന്നു, മനുഷ്യന്റെ ബുദ്ധിക്ക് ആയാസം ഉണ്ടാക്കുന്ന കാര്യമില്ലേ? ഒന്ന് പറയുക, പിന്നെ വിരുദ്ധമായി വേറെന്ന് പറയുക, പിന്നെ വിരുദ്ധമായി വേറെന്ന് പറയുക. അപ്പം പറയാനുള്ള കാര്യം നേരിട്ട് സ്പഷ്ടമായി പറഞ്ഞിരുന്നെങ്കിൽ ഏകുമ്പം തന്നെ കേൾക്കുന്നവന് അർത്ഥം മനസ്സിലാവും. പിന്നെ വലിയ വിചാരത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പിന്നെ മനുഷ്യൻ ഈ ദൈവം പറഞ്ഞ വാക്യങ്ങളുടെ പേരിലാണ് കൂടെ കിടന്ന് തമ്മിലടിക്കുന്നത് മുഴുവൻ. ആ ദൈവം പറഞ്ഞ അത് ശരിയാണ്, ഇത് ശരിയല്ല, അത് ബാഹ്യമായും അടിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനെ കൊല്ലുന്നു ഇതിൻ്റെ പേരിൽ. പിന്നെ ബൗദ്ധികമായും തമ്മിലടിക്കുന്നുണ്ട്. അതാണ് ശരി, ഇതാണ് ശരി, രണ്ടു തരത്തിലുമുണ്ട്. ഇതിൻ്റെ ആവശ്യം തോന്നുന്നു. ഇത് മനുഷ്യൻ പറയുന്നത് തന്നെ, മനുഷ്യൻ പറയുമ്പോൾ അവൻ്റെ ബുദ്ധിക്കനുസരിച്ചല്ലേ പറയാൻ പറ്റും. ഒരാളൊന്ന് പറയും, വേറൊരാൾ വേറൊന്ന് പറയും, അപ്പോൾ അതിന് വൈരുദ്ധ്യം വരും. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം, ഇതിലേതാണ് ശരിയെന്ന് കണ്ടെത്തണം. അതാണ് ഭാഷ്യകാരനും പറയുന്നത്. വികല്പശേഷം പക്ഷേ ബാധകസ്യ നനു ഏകാർത്ഥത്വ വികല്പോ നട്യാധീന മുരഹി യവാധിപതിയുക്തം എന്ന് മുമ്പ് പറഞ്ഞൊരു പൂർവപക്ഷമാണ്. വിരഹിഭിർവാ യവേർവാ എന്ന് പറയുന്നിടത്ത് യഥാർത്ഥമായതുകൊണ്ട്, ഒരു പുരോടാശത്തിന് വേണ്ടിയായതുകൊണ്ട് അവിടെ പരസ്പരം നിരപേക്ഷമായി യവം കൊണ്ടും പുരോടാശം ഉണ്ടാക്കും, വിരഹി കൊണ്ടും ഉണ്ടാക്കാം എന്ന് തീരുമാനിക്കുന്നത് പോലെ, വേദവാക്യങ്ങളിൽ നിന്ന് അങ്ങനെ തീരുമാനിക്കുന്നത് പോലെ, എന്തുകൊണ്ട് ഇവിടെയും വികല്പമായിക്കൂടാ? എന്താ, വ്രീഹി കൊണ്ട് പുരോടവശം ഉണ്ടാക്കി അർപ്പിച്ചാലും അപൂർവം ഉണ്ടാകും, അതാണ് വികല്പം എന്ന് പറയുന്നത്. യവം കൊണ്ട് പുരോടവശം ഉണ്ടാക്കി അർപ്പിച്ചാലും അപൂർവം ഉണ്ടാകും. അതുപോലെ എന്തുകൊണ്ടായിക്കൂടാ? നേരത്തെ പറഞ്ഞല്ലോ, വികല്പം എന്ന് പറഞ്ഞാൽ സുഷുപ്തിയിൽ ചിലപ്പോൾ നാഡികളിലായിരിക്കും, ചിലപ്പോൾ പുരീതായിരിക്കും, ചിലപ്പോൾ ആകാശത്തിലായിരിക്കും. അവിടെ കർമ്മകാണ്ഡത്തെ സംബന്ധിച്ചും യാഗങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഒരു യാഗം എങ്ങനെ അനുഷ്ഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു പൂർണ്ണമായ രൂപം കിട്ടണമെങ്കിൽ അതിനും വളരെ കൂലങ്കഷമായ വിചാരം ആവശ്യമാണ്. ജൈമിനീയ മീമാംസ, അതിനെ തുടർന്ന് വരുന്ന കൽപ്പസൂത്രങ്ങൾ, സ്മൃതികൾ, ഗ്രഹ്യസൂത്രങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്നാലേ ഒരു കർമ്മം എങ്ങനെ അനുഷ്ഠിക്കണമെന്നുള്ളതിൻ്റെ പൂർവ്വരൂപം കിട്ടത്തുള്ളൂ. എന്നുവെച്ചാൽ വേദത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും മനുഷ്യൻ നൂറ്റാണ്ടുകൾ അത്തരം കർമ്മങ്ങൾ ചെയ്ത് നോക്കി, അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത്, എന്നിട്ടാണ് ഒരു നിർണയത്തിൽ എത്തിച്ചേരുന്നത്, ആ ഈ കർമ്മം ഇന്ന രീതി ചെയ്യണം. അപ്പോൾ ജ്യോതിഷ്ഠോമോന്നോ അഗ്നിഹോത്രമെന്നോ എല്ലാം വേദം പറഞ്ഞു, അതുകൊണ്ട് കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. അത് നേരെ അതിനൊരു പൂർണ്ണ രൂപം കിട്ടണമെങ്കിലും വളരെയധികം മനുഷ്യരുടെ വിചാരം കൊണ്ട് അത് സാധ്യമാകും. അവിടെയും വിചാരത്തിലൂടെയാണ് നിർണയിക്കുന്നത്. അല്ല, വേദം പറഞ്ഞു അതുകൊണ്ട് കർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യും എന്നുള്ള ചോദ്യം വരും. എങ്ങനെ ചെയ്യുമെന്നറിയണ്ടേ? കിം ഭാവയെ, കേന ഭാവയെ, അധം ഭാവയെ, മീമാംസകരുടെ ചിന്ത മുഴുവൻ ഇതിനെ ആശ്രയിച്ചിട്ടാണ്. എന്താണ് കിട്ടുന്നത്? എന്തുകൊണ്ടാണ് കിട്ടുന്നത്? എങ്ങനെ? ഈ മൂന്ന് വിഷയങ്ങളെ കുറിച്ച് അവർ ചർച്ച ചെയ്യുന്ന മുന്നു തലമുറകൾ ചർച്ച ചെയ്തിട്ട് പിന്നീട് അത് കുറിച്ചൊരു ആശയം വന്നു. അപ്പൊ ഇവിടെയെല്ലാം മനുഷ്യന്റെ ബുദ്ധിയാണ് ദൈവത്തെ പിടിച്ച് ആണയിടുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തിന് മന്ദബുദ്ധികളെ പറ്റിക്കുക? അറിയിക്കഴിഞ്ഞാൽ യാതൊരു കാര്യമില്ല. അല്ലെങ്കിൽ ഇന്നും അങ്ങനെ തന്നെ, പിന്നെയല്ലേ പണ്ടത്തെ കാര്യം. എല്ലാ കാലവും അങ്ങനെയാണ്. പൊതുജനം കഴുത എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമല്ല, മതത്തിന് വേണ്ടി അങ്ങനെ തന്നെ. അതിനുവേണ്ടി അങ്ങനെ ബുദ്ധിയുള്ളവൻ ബുദ്ധിയില്ലാത്തവനെ വിഡ്ഢിയാക്കുന്നതാണ് ഇതെല്ലാം, രാഷ്ട്രീയവും മതവും എല്ലാം എന്ന് ഞാൻ പറഞ്ഞ പലർക്കും ദഹിക്കത്തില്ല. ദഹിക്കാത്തവര് എന്തെങ്കിലും ചൂർണം വാങ്ങി കഴിച്ചാൽ മതി. അതങ്ങനെയാണ്. ശരിക്കും ഇതൊക്കെ മനസ്സിലാകുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ആത്മീയതയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, മതത്തെക്കുറിച്ച്. അതുപോലെ ഇത്തരം കാര്യങ്ങളും കർമ്മകാണ്ഡവും എല്ലാം ഇത് തന്നെയാണ്. സർവത്ര ഈ ബുദ്ധിക്കസർത്തം നടത്തുന്ന മുഴുവൻ ഇതിനു വേണ്ടിയിട്ടാണ്, തട്ടിപ്പാണ്, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നു. ഇവിടെ അവിടെ തീരുമാനിച്ചതുപോലെ ബ്രഹ്മിയിൽ നിന്നാണോ അപൂർവം, അതോ യവത്തിൽ നിന്നാണോ അപൂർവം, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വളരെ നീണ്ടു നീണ്ടു പോകും. എന്തിനു വേണ്ടിയിട്ട് ചർച്ച ചെയ്യുന്ന അപൂർവത്തിന്? ഈ അപൂർവം എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അപൂർവം എന്ന് വെച്ചാൽ അതറിയത്തില്ല. പക്ഷേ ബ്രഹ്മിയിൽ നിന്നാണോ ഉണ്ടാകുന്ന അപൂർവം, അതോ യവത്തിൽ നിന്നാണോ, അതിനുവേണ്ടി അവിടെ വലിയ വാഗ്യുദ്ധമാണ് നടത്തുന്നത്. ഇതിൽ നിന്ന് എന്താ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അപൂർവം, എന്താ ഈ അപൂർവം എന്ന് ചോദിച്ചാൽ അതറിയത്തില്ല. അവസാനം പറയും രണ്ടുമാകാം, വ്രീഹിയുമാകാം യവവുമാകാം. ഇങ്ങനെ തീരുമാനങ്ങളിലെത്തിച്ചേരും. അപ്പൊ ഇവിടെ സിദ്ധാന്ത വശത്തിലേക്ക് പറയുന്നു, നൈതിച്ചതേ എന്നുവെച്ചാൽ ഇവിടെ വികല്പമല്ല, സുഷുപ്തി സ്ഥാനം അത് വികല്പമല്ല. നഹി ഏകവിഭക്തി നിർദ്ദേശ മാത്രേണ ഏകാർത്ഥത്വം വികല്പശ്ച ആപതതി നാനാർത്ഥത്വ സമുച്ചയോരപി ഏകവിഭക്തി നിർദ്ദേശ ദർശന പ്രാസാദേശേതേ പരിങ്കേശേതേ. ഇവിടെ പ്രാസാദേശേതേ പരിങ്കേശേതേ എന്നെല്ലാം പറയുന്നിടത്ത് വിഭക്തി തുല്യമാണ്. പ്രാസാദേ പര്യങ്കേ ഇവിടെയും എന്ത് ചെയ്യുന്നു, നാനാർത്ഥത്വ സമുച്ചയം ഇവിടെ കാണുന്നുണ്ട്. അപ്പോ മുമ്പ് പറഞ്ഞത് നാഡീഷു സൃപ്തോ ഭവതി പുരീതദിശേതെ, ഇവിടെയെല്ലാം പൂർവക്ഷി പറയുന്നതനുസരിച്ച് വേറെ വേറെ സ്ഥാനങ്ങളാണ്, അവിടെ സമുച്ചയം വേണ്ടെന്നാണ്. കാരണം അവിടെ സപ്തമി ഉപയോഗിച്ചിരിക്കുന്നു, നാഡിഷു പുരീതതി. ഇവിടെ ഓരോ സ്ഥാനത്തും സുഷുപ്തിയാകാം എന്നാണ് പൂർവക്ഷി പറയുന്നത്. ഏകവിഭക്തി നിർദ്ദേശം മാത്രേണ ഏകാർത്ഥത്വം, ഏകാർത്ഥം എന്ന് പറയുന്ന എല്ലാം സുഷുപ്തിക്ക് വേണ്ടിയാണല്ലോ. എന്നാൽ വികല്പശ്ച, വികല്പം എന്ന് പറയുന്നത് എന്താണ്, ഓരോ സ്ഥാനത്തുമാകാം. ഏകാർത്ഥത്വം വികല്പം, ഇതാണ് പൂർവക്ഷി പറയുന്നത്. പുരോടാശം എന്ന് പറയുന്ന ഒരു വസ്തുവിന് വേണ്ടി വികല്പം, ഗൃഹീയമാകാം യവുമാകാം. അല്ല, സുഷുപ്തി എന്ന് പറയുന്ന ഒന്നിനു വേണ്ടി സ്ഥാനം പലതാകാം, അതാണ് ഏകാർത്ഥത്വം വികല്പം എന്ന് പറയുന്നത് പൂർവക്ഷം. അവ പറയുന്നു അത് ശരിയല്ല, നാനാർത്ഥത്വ സമുച്ചയോരൊപ്പി ഏകവിഭക്തി നിർദ്ദേശ ദർശനമാണ്. നാനാർത്ഥവും സമുച്ചയവും അതും കാണുന്നുണ്ട് ഇവിടെ. പ്രസാദേ അവിടെ അർത്ഥം വേറെയാണല്ലോ, പര്യങ്കേ അർത്ഥം വേറെയാണല്ലോ, എന്നാൽ സമുച്ചയമുണ്ട് അവിടെ, എല്ലാം സുഷുപ്തിക്ക് വേണ്ടിയാണല്ലോ. തഥൈഹാവി നാഡീഷു പുരീതതി ബ്രഹ്മണിജ സുവിദിത്യതേ സമുച്ചയം. അപ്പൊ ഇവിടെയും സമുച്ചയത്തെ സ്വീകരിക്കണം. ഇതാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. അങ്ങനെ നാഡിയിൽ പുരീതതി ബ്രഹ്മണി എന്നെല്ലാം പറയുന്നിടത്ത് ഓരോ അർത്ഥത്തെ സ്വീകരിക്കും. ബ്രഹ്മത്തിലാണ് സുഷുപ്തി, അതാണ് തത്വം സിദ്ധാന്തം. അല്ലാതെ സുഷുപ്തി പലയിടത്ത് സംഭവിക്കുന്നു. അല്ല, ഉറവശ്യം പറയുന്ന സമാന ഭക്തി തന്നെ. അല്ല, സമാന ഭക്തിയാണെങ്കിലും എന്താകാം, സംശയമാകാം. അങ്ങനെയല്ല, അവരും പറയും വിഭക്തി. ഇപ്പൊ പൂർവക്ഷി സിദ്ധാന്തം സ്വീകരിക്കുന്ന അല്ലല്ലോ, ശ്രുതിയിലുള്ളതല്ലേ. പൂർവക്ഷിയോ സിദ്ധാന്തിയോ അല്ലല്ലോ വിഭക്തിയുടെ കാര്യം, അത് ശ്രുതിയിൽ തന്നെ ഉള്ളതാ. അതിൽ നിന്നുകൊണ്ടാണ് ചിന്ത. അങ്ങനെ കാണുമ്പോൾ അത് വികല്പമാണോ സംശയമാണോ എന്നാണ്. വിഭക്തി പൂർവക്ഷിക്കും സിദ്ധാന്തിക്കും രണ്ടല്ലല്ലോ, അവിടെ ഉള്ളതല്ലേ. അത് സമുച്ചയമാണോ വികല്പമാണോ? പൂർവക്ഷി പറയുന്നു വികല്പം, സിദ്ധാന്തി പറയുന്നു സമുച്ചയം, ഇത്രയേ ഉള്ളൂ. അത് പറയുന്നതിന് അവരവരുടെ യുക്തിയുണ്ട്. തച തഥാ ജശ്രുതി താസു തഥാ ഭവതി യഥാ സുപ്ത സ്വപ്നം ന കഞ്ചന പശ്യതി അസ്മിൻ പ്രാണേവ ഏകദാ ഭവതി പറയുന്നു. അവിടെ പറയുന്ന പ്രാണയേവ ഏകദാ ഭവതി, ഇത് ഈ സിദ്ധാന്തമാണ് ഭാഷകാരൻ പറയേണ്ട. ഇവിടെ സുഷുപ്തി ബ്രഹ്മത്തിലാണ്, സുഷുപ്തി സ്ഥാനം ബ്രഹ്മമാണ്, നാഡിയോ ഒന്നുമല്ല. ഇനി നാഡികളിലൂടെയൊക്കെ സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്നത് ബ്രഹ്മത്തിൽ തന്നെയാണ്. അതാണ് മുഖ്യം. അത് പല സ്ഥലത്തും അതാവർത്തിക്കുന്നു. താസുത്തദാഭവതി യഥാസുത്ത സ്വപ്നം എന്ന കഞ്ചന പശ്യതി സുഷുപ്തൻ എന്നാണ്. എപ്പോഴാണോ ഒരു സ്വപ്നത്തെയും കാണാതിരിക്കുന്നു. നാഡീഷു, നാഡിയിൽ അവൻ പ്രവേശിച്ചിരിക്കുകയാണ്. അതടുത്ത് വിശദീകരിക്കും. ന കഞ്ചന പശ്യതി അഥാസ്മിൻ പ്രാണേ, പ്രാണൻ എന്ന് വെച്ചാൽ അവിടെ ബ്രഹ്മം. ഏകദാ ഭവതി, അത് മുമ്പ് ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യമാണ്. പ്രാണൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മമാണ്. ഇത് സമുച്ചയം നാഡീനാം പ്രാണസിജ സുഷുപ്തോ ശ്രാവയതി ഏകവാക്യ ഉപാദാന. ഇവിടെ സമുച്ചയത്തെ കാണിച്ചിരിക്കുകയാണ്. നാഡീനാം പ്രാണസിജ സുഷുപ്തോ ശ്രാവയതി അതിൻ തഥാ ഭവതി താസു തഥാ ഭവതി, നാഡി കാണിക്കുന്നു. അത് കഴിഞ്ഞ് പ്രാണൻ, അത് അവസാനം പറഞ്ഞു. അപ്പൊ സമുച്ചയത്തെ കാണിക്കുകയാണ് എന്നുവെച്ചാൽ നാഡികളിലൂടെ പ്രാണനിൽ എത്തിച്ചേരുന്നു. ശരീരത്തിലിരിക്കുന്ന ജീവഭാവത്തിലാണല്ലോ. അപ്പൊ നാഡികളിലൂടെ സഞ്ചരിച്ച് ബ്രഹ്മത്തിലെത്തിച്ചേരുന്നു എന്നാണ് പറയുന്നു സുഷുപ്തിയിൽ. അതാണ് സമുച്ചയം നാഡീനാം പ്രാണസിജ സുഷുപ്ത ശ്രാവയതി. അതുകൊണ്ട് താസു ഭവതി പ്രാണേ ഏകഥാ ഭവതി എന്ന് പറയുന്നതാണ് സമുച്ചയം. ഏകവാക്യോപാദാന, ഇവിടെ ഏകവാക്യതയുണ്ട്, ഏകാർത്ഥ പ്രതിപാദകത്വമുണ്ട്, ഒരർത്ഥത്തെ പറയുകയാണ്. പ്രാണസിജ ബ്രഹ്മത്വം സമധിഗതം. അവിടെ പ്രാണേ ഏവ ഏകഥാ ഭവതി എന്ന് പറഞ്ഞു. പ്രാണൻ എന്താ? പഞ്ചപ്രാണന്മാരല്ല, അത് ബ്രഹ്മം തന്നെ. സമധിഗതം പ്രാണസ്തഥാനുഗമാ, ബ്രഹ്മസൂത്രത്തിന് മുമ്പ് അത് ഭാഷകാരൻ തീരുമാനിച്ച കാര്യമാണ്. പ്രാണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്, അതവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്രാവി നിരപേക്ഷ ഇവ നാഡീഹി സുപ്തിസ്ഥാനത്വേന ശ്രാവേദി ആസുതഥ നാഡീഷു സൃപ്തോ ഭവതി. എട്ടാം അധ്യായത്തിൽ നാഡീഖണ്ഡം എന്ന് പറയുന്ന ഭാഗത്ത് ചാന്തോകീയത്തിൽ പറയുന്നു. നിരപേക്ഷയവ നാഡീഹി സുപ്തിസ്ഥാനത്ത് നാഡികളാണ് സുഷുപ്തി സ്ഥാനം എന്ന് അവിടെ കാണിക്കുന്നു. എങ്ങനെ ആസുത്തത നാഡീഷു സൃപ്തോ ഭവതി, അവൻ നാഡികളിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാ പറയുന്നു. അപ്പൊ ശരീരവ്യാപിയായിരിക്കുന്ന ആയി ആ ചൈതന്യം ബാഹ്യമായ പ്രവൃത്തികളെല്ലാം അവസാനിപ്പിച്ച് നാഡികളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു സുഷുപ്തി സമയത്ത്. ഇതി തത്രാവി പ്രദേശാന്തര പ്രസിദ്ധസ്യ ബ്രഹ്മണോ അപ്രതിഷേധ നാഡീദ്വാരേണൈവ ബ്രഹ്മണ്യേവ അവതിഷ്ഠത്തെ ഇതി പ്രതീയതേ. അതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്താണ് നാഡിയിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ എത്തിയില്ലെന്നല്ല അർത്ഥം. നാഡീദ്വാര ബ്രഹ്മത്തിലെത്തി, നാഡികളിലൂടെ ജീവൻ ബ്രഹ്മത്തിൽ എത്തിയിരിക്കുന്നു. നാഡി എന്ന് പറയുന്നത് ശരീരത്തിൽ പ്രത്യക്ഷമായി കാണുന്ന നാഡികൾ തന്നെ. അപ്പൊ ആ നാഡികളിലൂടെ ബ്രഹ്മത്തിൽ എത്തിച്ചേർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീവൻ സുഷുപ്തി സമയത്ത് ബാഹ്യ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ച് സുഷുപ്തിയിലേക്ക് പോകാൻ തയ്യാറാകുമ്പോൾ നാഡികളിൽ പ്രവേശിക്കുന്നു എന്നവിടെ പറയുന്നു. തത്രാവി അസത്തത നാഡീഷ സൃപ്തോ ഭവതീതി. ഇപ്പോൾ ഇവിടെ ഇത് ചർച്ച ചെയ്യുന്നത് സുഷുപ്തിയിൽ ഈ ജീവൻ ബ്രഹ്മമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ? അങ്ങനെ ബ്രഹ്മമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും എല്ലാം ബ്രഹ്മമാണല്ലോ. അപ്പൊ സുഷുപ്തിയിൽ എന്താ വിശേഷിച്ച് പറയാൻ ബ്രഹ്മമാണെന്ന് അത് വ്യക്തമാക്കാനാണ് ഇത് പറയുന്നത്. ജാഗ്രതത്തിലും സ്വപ്നത്തിലും എല്ലാം ബ്രഹ്മം തന്നെയാണ്, പക്ഷെ അവിടെ ബാഹ്യ വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അത് വിടുക എന്നുള്ളതാണ് ഇവിടുത്തെ വിശേഷത. ജീവൻ അതെല്ലാം വിട്ടിട്ട് ബ്രഹ്മത്തോടെ ഏകീഭവിച്ചിരിക്കുന്നു. അത് വ്യക്തമാക്കാൻ വേണ്ടി പറയും അവനവിടെ ഗ്രഹീതാവല്ല, ഒന്നിനെ അറിയുന്നവനല്ല അവൻ. സ്പഷ്ടമായി പറയും ഒന്നിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ സുഖത്തെയും അറിയുന്നില്ല ദുഃഖത്തെയും അറിയുന്നില്ല. അതും വ്യക്തമായി പറയുന്നു. അതാണ് അവിടുത്തെ സ്ഥിതി. അപ്പോൾ ബാഹ്യ ബോധം നഷ്ടപ്പെടുന്നു, അത് വ്യക്തമാക്കുന്നതിനാണ് നാഡിയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അല്ല, ജീവൻ ബ്രഹ്മത്തിലാണെന്ന് പറയുന്നത് അത് ജാഗ്രത സ്വപ്ന സുഷുപ്തി എല്ലായിടത്തും ഒരുപോലെയാണ്. മറ്റ് സ്ഥലങ്ങളിലവിടെ വിഷയഗ്രഹണത്തോടുകൂടിയിരിക്കുന്നു, തന്നെ അറിയുന്നു സുഹൃത്തുക്കാദികളെ അറിയുന്നു, ഇത്തരം കാര്യങ്ങളൊന്നും സുഷുപ്തി സംഭവിക്കുന്നില്ല. അപ്പോൾ അത് ബ്രഹ്മസ്വരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അഗ്രഹീതാവായി ബ്രഹ്മത്തിന് തന്നെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. അതാണ് ബ്രഹ്മത്തിന്റെ വാസ്തവ സ്വരൂപം. പരമാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് അത് സ്വയം ഗ്രഹണ സ്വരൂപമായിരുന്നു കൊണ്ട് തന്നെ ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പറയുന്നത് അഗ്രാഹ്യമാണ്. ഇക്കാര്യം വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നതല്ല. അപ്പൊ സുഷുപ്തിയും ജാഗ്രതയും തമ്മിൽ വ്യത്യാസം വരും. ജാഗ്രതത്തിൽ ഈ ഉപാധികളെല്ലാം ഉള്ളതുകൊണ്ട് എങ്ങനെയാണോ വിഷയങ്ങളെല്ലാം ഗ്രഹിക്കുന്നത് ഈ ജീവൻ, അതുപോലെ ബ്രഹ്മത്തെയും ഗ്രഹിക്കുന്നു. അതെങ്ങനെ ഗ്രഹിക്കും? അതിനാണ് ശ്രുതി, ഉപദേശം, വിചാരം, ശ്രോതവ്യോ മന്ദവ്യോ നിധ്യാസിതവ്യോ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നു. അവിടെ ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മബോധം ജീവനുണ്ടാകുന്നു, ആത്മബോധം ഉണ്ടാകുന്നു. അതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. സുഷുപ്തിയിൽ കേവലം ഗ്രഹണസ്വരൂപമായി തന്നെ ഇരിക്കുന്നു, അവിടെ ബോധമുണ്ടാകുന്നില്ല. ജാഗ്രത്തിൽ അവന് ബോധമുണ്ടാകുന്നു. ഇപ്പോ ഗ്രഹണത്തിന് വിഷയമല്ലാത്ത ഒന്നിനെ തന്നെ ജാഗ്രത്തിൽ ഗ്രഹിക്കുന്നു. അപ്പൊ അങ്ങനെ ഗ്രഹണത്തിന് വിഷയമല്ലാത്ത ഒന്നിനെ ഗ്രഹിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് സുഷുപ്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. സുഷുപ്തിയിൽ അവശേഷിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള സ്വരൂപം എന്ന് ഗ്രഹിക്കണം എന്നുള്ള ഗ്രഹണം സുഷുപ്തിയിൽ സാധ്യമല്ല. കാരണം അവനവിടെ അഗ്രഹീതാവായിരിക്കുന്നു, ഒന്നിനെയും ഗ്രഹിക്കുന്നവനായിട്ടല്ല ഇരിക്കുന്നു. അപ്പൊ ജാഗ്രതത്തിലെ അത് ഗ്രഹിക്കാൻ പറ്റും. സുഷുപ്തിയിലും ജാഗ്രതത്തിലും സ്വപ്നത്തിലും എല്ലാം ഇരിക്കുന്ന ആ സ്വരൂപത്തെ ജാഗ്രതത്തിൽ ഗ്രഹിക്കുന്നു. അങ്ങനെ ഗ്രഹിക്കുമ്പോൾ അതിനെ അഗ്രഹീതമായിട്ട് തന്നെ ഗ്രഹിക്കുന്നു. ഗ്രാഹ്യമല്ലാതിരിക്കുന്ന, ഗ്രഹണത്തിന് വിഷയമല്ലാതിരിക്കുന്ന ആ തത്വത്തെ അഗ്രഹീതം, ഗ്രഹണ വിഷയമല്ല എന്നിങ്ങനെ തന്നെയാണ് ഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ബോധം, ആത്മബോധം എന്ന് പറയുന്നത്. അതിനാണ് ദോഷം വരുമോ എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ സ്വയം അഗ്രാഹ്യമായിരിക്കുന്ന എന്നാൽ ഗ്രഹണസ്വരൂപമായിരിക്കുന്ന ആ തത്വത്തിനെ ഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിനുള്ള വൈരുദ്ധ്യം. അവിടെ വൈരുദ്ധ്യമുണ്ട്. അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് യുക്തിക്ക് വിരോധമുണ്ട്. അപ്പോൾ ഇത് ഈ തത്വം അത് കേവലം ഗ്രഹണസ്വരൂപമായിരിക്കുന്നു എന്ന് വെച്ചാൽ ജ്ഞാനസ്വരൂപമായിരിക്കും. ആ ജ്ഞാനം എന്ന് പറയുന്നത് സ്വവിഷയകമല്ല. ജ്ഞാനത്തെ സ്വവിഷയകമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് ദോഷം വരും? എന്ത് ദോഷം വരുന്നു? ആത്മാശ്രയ ദോഷം വരും. അത് ഒരിടത്തും വരാൻ പാടില്ല. അതായത് നമ്മൾ ബുദ്ധി കൊണ്ട് യുക്തിയുക്തമായി ഒരു കാര്യത്തെ ചിന്തിച്ച് മനസ്സിലാക്കുന്നിടത്ത് ഇത്തരം ദോഷങ്ങൾ വരാൻ പാടില്ല. ആത്മാശയ ദോഷം വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇതെന്റെ ചിന്തയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ്. അത് വിവേകമുള്ളവർ അത് അംഗീകരിക്കത്തില്ല. സ്വയം അഗ്രാഹ്യമായിരിക്കുന്ന ഒരു വിഷയം അതിനെ എന്റെ ബുദ്ധി ഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ദോഷം. അങ്ങനെ ഒരാൾ മനസ്സിലാക്കുന്നുവെങ്കിൽ, അതാണ് ഒരുവന്റെ തത്വജ്ഞാനമെങ്കിൽ, അതിൽ ഈ ദോഷമുണ്ട്. ആ ദോഷത്തെ പരിഹരിക്കുന്ന എങ്ങനെ? അത് പരിഹരിക്കാൻ അത് പരസ്പര വിരുദ്ധമാണ് എന്ന് തന്നെയാണ് അറിയുന്നത് ഒരാൾ. അതാണ് അറിവ്. എന്താണ് ആത്മാവ്? ഗ്രഹണത്തിന് വിഷയമല്ല. ആ ഗ്രഹണത്തിന് വിഷയമല്ലാതിരിക്കുന്ന ആ തത്വത്തെ താൻ അറിയുന്നു എന്ന് പറയുന്നുണ്ട്. ആ ദോഷമാണ്. പക്ഷെ ഇവിടെ സുഹൃത്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ അതിൻ്റെ ആ സ്വരൂപത്തെ മനസ്സിലാക്കിത്തരാൻ വേണ്ടിയിട്ടാണ്. അത് അറിവായിരുന്നിട്ടും ഒന്നിനെ അറിയുന്നില്ല. അപ്പോൾ അറിവായിരിക്കുന്ന സ്വരൂപം എന്ന് പറയുന്നത് അതൊന്നിനെ അറിയാത്ത സ്വരൂപമാണ്. അത് അറിവായിരിക്കുന്നതുകൊണ്ട് മറ്റുള്ളതിനെ എല്ലാം അറിയണമെന്ന് നിർബന്ധമില്ല. ഇവിടെ ശരിയാണ്. ജാഗ്രതത്തിലും സ്വപ്നത്തിലും എല്ലാം അത് അറിവായിരിക്കുന്നു. പക്ഷെ എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനെന്താ സമാനം പറയുന്നത്? അത് പരമാർത്ഥമല്ല, ഉപാധി സമ്പർക്കം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഉപാധി സമ്പർക്കം കൊണ്ട് സംഭവിക്കുന്ന പരമാർത്ഥമുണ്ട്. ബുദ്ധി തുടങ്ങിയ ഉപാധികളുടെ സമ്പർക്കം കൊണ്ട് കേവലം അറിവായിരിക്കുന്ന അത് മറ്റുള്ളതിനെയൊക്കെ അറിയുന്നു. ശരീരം ഉൾപ്പെടെ എല്ലാത്തിനെ കുറിച്ചും ബോധം ഉണ്ടാവുന്നു. അത് ഉപാധി സമ്പർക്കം കൊണ്ടുവരുന്നതാണ്. ആ എന്ന് പറയുന്നത് തന്നെയാണ് അധ്യാരോപം എന്ന് പറയുന്നത്, അധ്യാസം എന്ന് പറയുന്നത് തന്നെയാണ്. പക്ഷെ സുഷുപ്തി ഇവിടെ പറയുന്നതല്ല എന്തിനു വേണ്ടി, അതങ്ങനെ അല്ല, അത് വ്യക്തമാക്കാൻ വേണ്ടി പറയുന്നു. സുഷുപ്തിയിൽ അങ്ങനെ സംഭവിക്കുന്നില്ല, അവിടെ കേവലം അറിവായി അല്ലെങ്കിൽ കേവല സത്താ മാത്രനായി സ്ഥിതി ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ വാസ്തവമായ സ്വരൂപം. അതും നമ്മുടെ അനുഭവത്തിൽ വരുന്നത് തന്നെയാണ്. ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്നുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു ജീവന്റെ സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയിൽ സംഭവിക്കുന്ന കാര്യമാണ്. അവിടെ കേവലം ബ്രഹ്മ മാത്രമായി നിൽക്കുന്നു എന്ന് പറയുന്നു. അപ്പം അങ്ങനെ കേവലമായ അവസ്ഥയിൽ അവിടെ തന്നെ അറിയുന്നതിനോ മറ്റെന്തിനെങ്കിലും അറിയുന്നതിനോ ഉള്ള ഒരു അറിവ് ഇവിടെ ഉണ്ടാകുന്നില്ല. അപ്പം അതാണ് വാസ്തവ സ്വരൂപമെങ്കിൽ അതിനെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വൈരുദ്ധ്യം വരും. പരമാർത്ഥത്തെക്കുറിച്ചുള്ള അറിവ് എങ്ങനെ സംഭവിക്കും? സംഭവിച്ചാൽ അത് പരമാർത്ഥമല്ല, സ്വാഭാവികമാണ്. ശരി, അതിന് പറയുന്നു ആ പരമാർത്ഥവും അതിൻ്റെ അറിവും എല്ലാം ഒന്ന് തന്നെ, ഒരു തത്വം തന്നെയാണ്. അത് ശരിയാണ്, പരമാർത്ഥവും അതിൻ്റെ അറിവും എല്ലാം ഒരു തത്വമാണെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവൻ ആ തത്വം തന്നെ എന്നാ പറയുന്നു. അത് കേവലം ആത്മാ ആത്മജ്ഞാനം ഇതിനെ രണ്ടിനെയും സംബന്ധിച്ചല്ല പറയുന്നു, പ്രപഞ്ചം മുഴുവൻ ആ തത്വം തന്നെയാണ്. അപ്പോൾ ആ സമാധാനം പറയുന്നത് എന്താണത് എന്നുള്ള ചോദ്യത്തിന് സമാധാനമാണ്. അത് ഏകമായ തത്വമാണ്, അദ്വൈതമാണോ? ബ്രഹ്മവും ബ്രഹ്മജ്ഞാനവും അദ്വൈതം തന്നെ, ബ്രഹ്മവും പ്രപഞ്ചവും അദ്വൈതം തന്നെ. ഇത് ശരിയാണ്, പക്ഷെ ഇവിടെ ചോദ്യം അതല്ല. അങ്ങനെ നിർവിഷയമായിരിക്കുന്ന അഗ്രാഹ്യമായിരിക്കുന്ന ആ തത്വത്തെ, ആ അങ്ങനെ ഒരു തത്വം ഉണ്ട് എന്നുള്ളത് നമ്മുടെ അനുഭവത്തിലൂടെ തെളിഞ്ഞ കാര്യമാണ്. അങ്ങനെ ഒരു തത്വത്തിൽ നിന്ന് ചുതി സംഭവിച്ചാണ് ജാഗ്രത സ്വപ്നം, അവിടെയാണ് താൻ ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു തത്വത്തെ താൻ അറിയുന്നു, അല്ലെങ്കിൽ തത്വത്തെ അങ്ങനെ അറിയുന്നു എന്ന് പറയുന്നിടത്ത് വൈരുദ്ധ്യം വരുന്നു. അതിനെന്താണ് പരിഹാരം? അതാണ് ആലോചിച്ച് വരാൻ പറഞ്ഞു. അതുകൊണ്ട് ദോഷമില്ലേ? അതിൽ ദോഷമൊന്നുമില്ല എന്നാ ചോദിക്കുന്നു. ഉണ്ടെങ്കിൽ അതിനെന്താ പരിഹാരം? അങ്ങനെ അറിയുന്നു എന്നാ പറയുന്നു ഇവിടെ. സുഷുപ്തിയിലെ തത്വത്തെ സുഷുപ്തിയിൽ അറിയുന്നില്ല, ജാഗ്രതയിൽ അറിയുന്നു, ഇതാണ് ചുരുക്കം. അങ്ങനെ അറിയുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും അറിവിന് വിഷയമല്ലാത്ത ഒന്നിനെ അറിയുന്നു. ഇനി അത് അറിവിന് വിഷയമല്ല എന്നറിഞ്ഞാൽ തന്നെയും അവിടെ ഒരു പൊരുത്തക്കേടുണ്ട്, അത് സംഭവിക്കാൻ പാടില്ലല്ലോ. പാടില്ലാത്തത് സംഭവിക്കുന്നു. അറിവിന് വിഷയമല്ലാത്തതിനെ കുറിച്ചുള്ള ബോധം എങ്ങനെ ഉണ്ടാവും? അല്ല, ഉണ്ടാകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മാവിനെ കുറിച്ചുള്ള ബോധം ആർക്കും ഉണ്ടാകത്തില്ല. ആത്മാവ് സ്വയം അഗ്രാഹ്യമാണ്, അതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകത്തില്ല എന്ന് വെച്ചാൽ സമ്യജ്ഞാനം ഉണ്ടാകത്തില്ല. സമ്യജ്ഞാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അദ്വൈതത്തിൽ പറയുന്ന മുക്തിയും അസാധ്യമായി. മുക്തി എന്ന് പറയുന്ന അതിന്റെ സ്വരൂപം എന്നാ പറയുന്നത്, അതും മായയാണെങ്കിൽ പിന്നെ മായ അല്ലാത്ത ഏതാ? അല്ല, പിന്നെ മുക്തി എന്താ? അറിയുന്ന മുക്തിയെ പറഞ്ഞാൽ മതി. എന്തിനാണ് മുക്തി എന്ന് പറയുന്നത്? മുക്തി ആ സ്വരൂപം അല്ലെങ്കിൽ പിന്നെ എന്താ മുക്തി എന്ന് പറയുന്നത്? എന്നാ പിന്നെ ആത്മാവെന്ന് പറയുന്ന ഒരു വ്യവഹാരം മാത്രമാണെന്ന് പറഞ്ഞൂടെ? വ്യവഹാരം മാത്രം എന്ന് പറഞ്ഞാൽ അതിൽ കഴമ്പില്ല എന്നാണോ പറയുന്നത്? ആത്മാവെന്ന് പറയുന്ന ഒരു വ്യവഹാരം മാത്രമാണെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നില്ല. ആകാശ കുസുമം എന്ന് പറയുന്ന പോലെ ഉള്ളു എന്നാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? സത്തയെ നിഷേധിക്കാൻ കഴിയത്തില്ല. നിഷേധിക്കുന്നവനും നിഷേധിക്കുന്നതും നിഷേധിക്കുന്നവനും നിഷേധിക്കപ്പെടുന്നതും എല്ലാം സത്തയാണ്. സത്തയിൽ അവസാനിക്കുന്നു. അവന് നിഷേധിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാത്തിനും ബാധ സംഭവിക്കുന്നു. പക്ഷേ ആ ബാധ സംഭവിക്കുന്നെങ്കിൽ എന്ത് വേണം? ആ ബാധയ്ക്കൊരു അവധി ഉണ്ടായിരിക്കണം. അതിനാണ് എന്ത് പറയുന്നത്? അതിനാണ് തത്വം എന്ന് പറയുന്നത്, ബാധാവധി. അല്ല, എല്ലാത്തിനും ബാധ സംഭവിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. എല്ലാത്തിനും ബാധ സംഭവിക്കുകയാണെങ്കിൽ അത് ആർക്ക്, എവിടെ എന്നെല്ലാം പറയേണ്ടി വരും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ബാധയ്ക്കൊരു അവധിയെ കിട്ടും. അതാണ് തത്വം. ഇതിൻ്റെ അതിര്. അപ്പോൾ ഇതെല്ലാം വ്യവഹാരമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ എല്ലാം വ്യവഹാരമെന്ന് പറയണമെങ്കിൽ വ്യവഹാരാതീതമായ സുഷുപ്തി നമുക്കില്ലാതിരിക്കും. വ്യവഹാരാതീതമായ സുഷുപ്തി ഉള്ളിടത്തോളം കാലം എല്ലാം വ്യവഹാരമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അത് അവ്യവഹാരിയെന്ന് പറയുന്നത്. അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് വീണ്ടും ആത്മജ്ഞാനത്തെ കുറിച്ച് പറയുമ്പോൾ വരുന്ന വൈരുദ്ധ്യം, അതിനെന്ത് സമാധാനം എന്നാ ചോദ്യം. ഉപാധിയെ അറിയുന്നിടത്ത്, ഉപാധിയെ നിഷേധിക്കുന്നിടത്തല്ല വൈരുദ്ധ്യം എന്ന് പറയുന്നത്, നിഷേധിച്ചുകൊണ്ട് അറിയുന്നു എന്ന് പറയുന്നിടത്താണ്. അറിയപ്പെടാൻ തോന്നും, അറിയാൻ കഴിയാത്ത ഒന്നിനെ അറിയുന്നു എന്ന് പറയുന്നിടത്താണ് വൈരുദ്ധ്യം. ഇതിന് പരിഹാരമുണ്ടെന്നാ ചോദിക്കുന്നത്. നിഷേധിക്കുന്നിടത്ത് വൈരുദ്ധ്യമില്ല, പരിഹാരമില്ല. അപ്പോൾ പിന്നെ ഈ പറയുന്നതെല്ലാം സുഷുപ്തി അനുഭവം ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ ശരി, സുഷുപ്തി അനുഭവമില്ല എന്നുള്ളതാണ്. സുഷുപ്തിയില്ല, അനുഭവമില്ല. അതുണ്ട്. അതിനെ ആശ്രയിച്ചിട്ടാണ് ഈ ചർച്ചയല്ല. അത് തന്നെ സുഷുപ്തി അംഗീകരിച്ചാണ് ചർച്ച. അതും അംഗീകരിക്കുന്നു. ഇവിടെ ചോദ്യം അതിനെക്കുറിച്ചല്ല, സുഷുപ്തിയെ കുറിച്ചല്ല, മോക്ഷത്തെക്കുറിച്ചല്ല, ധർമ്മത്തെക്കുറിച്ചല്ല. ഇവിടുത്തെ വിഷയം എന്തിനെ കുറിച്ചാണ്? ജ്ഞാനത്തെക്കുറിച്ചാണ്. ഈ ഘോരഘോരം പ്രസംഗിക്കുന്ന ആത്മജ്ഞാനത്തെ സംബന്ധിച്ചാണ്. അത് ആദ്യം പ്രശ്നം എന്തെന്ന് മനസ്സിലാക്കണം, പിന്നല്ലേ സമാധാനം. ആത്മബോധം, ആത്മജ്ഞാനം മുക്തിക്ക് കാരണമായിരിക്കുന്ന അതിനെക്കുറിച്ചാ ചോദ്യം. ജാഗ്രതത്തില് അതുണ്ട്, അത് ശരിയാണ്. അതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. ജാഗ്രതത്തിൽ ഭേദബുദ്ധിയുണ്ട്. എങ്ങനെ? വിഷയങ്ങളുടെ സത്യത്വ ബുദ്ധി നഷ്ടപ്പെടുന്നു, അതെല്ലാം ശരിയാ. അതൊന്നും വിവാദമുള്ള കാര്യങ്ങളല്ല. അതും ശരിയാണ്. അതിലും ഇവിടെ വിവാദമില്ലല്ലോ, അത്രേ സംഭവിക്കുന്നുള്ളൂ. അതല്ലല്ലോ പ്രശ്നം, അതല്ലല്ലോ. അവിടെയാണ് പ്രശ്നം, അതാണ്. അവിടെ വരുന്ന വൈരുദ്ധ്യത്തെ എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതാണ് പ്രശ്നം. ഈ പറയുന്നതൊക്കെ നമ്മൾ രണ്ടുപേരും യോജിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അദ്വൈതിയോട് യോജിക്കാത്ത കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. സുഷുപ്തിയെക്കുറിച്ചോ മുക്തിയെക്കുറിച്ചോ ഒന്നുമല്ല ഇവിടുത്തെ ചോദ്യം. ചോദ്യം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. അല്ല, രണ്ടു തരത്തിലും മനസ്സിലാക്കിയാലും ബുദ്ധി കൊണ്ടല്ലേ മനസ്സിലാക്കുന്നു. നിർവാഹികമായി അറിയുന്നതും എന്താണോ ബുദ്ധി, ആത്മസ്വരൂപത്തെ ചിന്തിക്കുന്നതും ബുദ്ധി തന്നെ. ഇനി മറ്റേതെങ്കിലും തരത്തിൽ ചിന്തിച്ചാലും ബുദ്ധി തന്നെ. ആ ബുദ്ധി ആത്മജ്ഞാനമെന്ന് പറയുകയാണെങ്കിൽ അത് ആത്മാവും ആത്മജ്ഞാനവും തമ്മിൽ യോജിക്കത്തില്ലെന്നാണ് പറയുന്നത്. എല്ലാം ബുദ്ധി തന്നെയാണ്. ബുദ്ധിയില്ലാതെ നമ്മൾ എന്താ ചർച്ച ചെയ്യുന്നത്? ബുദ്ധിയിൽ വരുന്ന പൊരുത്തക്കേടിനെ കുറിച്ചാണ്. തത്വവും തത്വത്തിന്റെ അറിവും എന്ന് പറയുന്നത് സംഭവിക്കാൻ വഴിയില്ല. കാരണം തത്വത്തെ അഗ്രാഹ്യമായി പറയുന്നു, അറിവെന്ന് പറയുമ്പോൾ അത് അതിന് ഗ്രാഹ്യമായൊന്നുണ്ട്. ഈ വരുന്ന നിങ്ങളൊരുപാട് യുക്തി ഉപയോഗിച്ച് യുക്തിയിലൂടെ സമർത്ഥിക്കുന്ന ഒരു കാര്യത്തിൽ വരുന്ന യുക്തിഭംഗത്തെ കാണിക്കുകയാണ്. അതെ, അതാണ് അഗ്രാഹ്യം എന്ന് പറയുന്നത്, അവിജ്ഞേയം തന്നെയാണ്. അപ്പൊ പിന്നെ ആത്മജ്ഞാനം എന്ന് പറയുന്നത് എന്ത്? അപ്പോ അവിടെ അറിവ് വന്നല്ലോ. അങ്ങനെ ഒന്ന് എങ്ങനെ സംഭവിക്കും? അതിന് അവിജ്ഞേയമായി എന്നറിഞ്ഞാലും അത് ആത്മാവിനെ സംബന്ധിച്ചുള്ള അറിവാണോ? ആത്മജ്ഞാനമാണോ അത്? അതോ മറ്റെന്തെങ്കിലും ജ്ഞാനമാണോ? അതേന്നെ, ആത്മജ്ഞാനമാണോ? അപ്പൊ ആത്മജ്ഞാനം സമ്യജ്ഞാനമല്ലെന്ന് വരും. അങ്ങനെയാണോ പറയുന്നത്? ആത്മാവിനെ ശരിയായി അറിഞ്ഞിട്ടില്ല എന്നാണോ? അതെ, ഉപാധിയില്ലാതെ ആത്മജ്ഞാനം. ആത്മജ്ഞാനം എന്ന് പറയുമ്പോൾ അവിടെ ഉപാധി വേണം. മനസ്സ്, ബുദ്ധി, ഉപാധിയില്ലാതെ ആത്മജ്ഞാനം ഉണ്ടാവാറില്ല. ഉപാധിയില്ലെങ്കിൽ അവിടെ ജ്ഞാനമില്ല. പിന്നെ ജ്ഞാനം എന്ന് പറയുന്നത് ആത്മസ്വരൂപമായി. ഏതെങ്കിലും ഒരു ജ്ഞാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഉപാധി വേണം. ഇവിടെ ഒരുപാട് ഉപാധികളുണ്ട്. ശ്രുതിയുണ്ട്, മനസ്സുണ്ട്, അങ്ങനെ പല ഉപാധികളെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ ആത്മജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത്. എന്നിവിടെ പറയുന്നില്ല. അത് സ്വന്തം സിദ്ധാന്തമാണ്, അത് പറ്റിയില്ല. ഇവിടെ പറയുന്നത് ഭാഷ്യത്തിനനുസരിച്ച് എന്തെങ്കിലും. അത് തന്നെ അന്തിമമായി അവരോട് തന്നെയാണ്. നമ്മളിപ്പം ഭാഷ്യ പങ്ക്തികൾക്കനുസരിച്ചാ ചിന്തിക്കുന്നത്. അത് ഇരുന്നോട്ടെ, കൈയിരിക്കട്ട്, കളയണ്ടത്. അന്തിമമായി അവരവരുടെ തന്നെയാണ്. തൽക്കാലം നമ്മൾ ഈ ഭാഷയെ പങ്ക്തിക്കനുസരിച്ചല്ല ചിന്തിക്കുന്നത്. നിരുപാധികമായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മസ്വരൂപം സുഷുതിയിൽ അവശേഷിച്ച എന്തോ അതാണ് നിരുപാധിക ജ്ഞാനം. അവിടെ ബോധമില്ല. അതിനെ നമുക്ക് സ്വാഭാവിക ജ്ഞാനം എന്ന് പറയാൻ പറ്റില്ല. എന്നിട്ട് ആത്മജ്ഞാനം എന്ന് അവിടെ പറയാൻ പറ്റില്ല. ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ജ്ഞാനം എന്നും അർത്ഥം പറയാം. ആത്മാവാകുന്ന ജ്ഞാനം എന്നും പറയാം. അപ്പൊ സുഷുതിയിൽ നമുക്ക് പറയാം എന്താണ് ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മാവാകുന്ന ജ്ഞാനം, ആത്മാവിനെ സംബന്ധിക്കുന്ന ജ്ഞാനമല്ല. ജാഗ്രത നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതെല്ലാം എന്താണ്? ആത്മാവിനെ സംബന്ധിക്കുന്ന ജ്ഞാനമാണ്. അതിനാണ് ഭാഷ്യകാരൻ പറയുന്നത് സമ്യജ്ഞാനമാണ്. ആ ജ്ഞാനത്തെക്കുറിച്ചാണ് ഇവിടുത്തെ ചർച്ച. ആത്മസ്വരൂപമായ ജ്ഞാനത്തെക്കുറിച്ചല്ല. ഉണ്ട്, വ്യക്തമായത് കൊണ്ടല്ലേ ചോദിക്കുന്നു ഭാഷ്യകാരൻ. ഇതാണ് വ്യക്തമാക്കുന്നതല്ല. സുഷുപ്തി എന്ന് പറയുന്ന ഒരു വിഷയം കൊണ്ടുവരുന്നതിന് അതിനു വേണ്ടിയിട്ടാണ്. നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണോ അത്? ഇപ്പോൾ ആട്ടുഭാഷകാരൻ്റെ കുറ്റമാണോ? എത്ര കാലം കേട്ടാലും വ്യക്തമാകുന്നില്ലെങ്കിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഭാഷികാരം പറയുന്നുണ്ട്. കേൾക്കുന്നവർക്ക് വ്യക്തമാകുന്നില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാനാണ്? അത് വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. എന്താണ് വ്യക്തമാകുന്നുണ്ടോ വ്യക്തമാകുന്നുണ്ടോ? വൈരുദ്ധ്യം തോന്നുന്ന സ്ഥലത്ത് ആ വിചാരം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതും പറയുന്നുണ്ട്. രണ്ട് ശരിയാ. അതും ശരിയാണ്. അവിടെയും അങ്ങനെ പറയുന്നിടത്തും ദോഷമൊന്നുമില്ല. അതെ, ഈ പറഞ്ഞ സംവിജ്ഞാനമാണ്. ഈ പറഞ്ഞത് സംവിജ്ഞാനമാണ്, ചോദ്യത്തിന് സമാധാനമല്ലെന്നേ ഉള്ളൂ.